അഥഫീനം കഹൂലകോഷീതകേഹ പപ്രച്ഛ യാജ്ഞവൽക്കീരി ഉവാച ജയദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യാ ആത്മാ സർവാന്തരഃ തമ്മേ വ്യാജക്ഷേതി യേഷ തേ ആത്മാ സർവാന്തരഃ കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യോ അസനായാ പിപാസേ ശോകം മോഹം ജരാ മൃത്യും അത്യേതി ഏതം വൈ തം ആത്മാനം വിദിത്വാ ബ്രഹ്മണാഃ പുത്രേഷനായാശ്ച പിതേഷനായാശ്ച ലോകേഷനായാശ്ച വിദ്ധായ അധവിച്ഛാചര്യം ചരന്തി യഹ്യേവ പുത്രേഷണാ സാ വിത്തേഷണാ യാ വിത്തേഷണാ സാ ലോകേഷണാ ഉഭയേഷണേവ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ടാസീത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണ സബ്രാഹ്മണ കേന സ്യാത് യേന സ്യാത് തേന ഈദൃശ ഏവ അതോ അന്യദാർത്ഥം തദോഹ കഹോ ന കോശീതകേയ ഉപരരാമ അന്നു കഥം ഏകസൈവാത്മനോ അശ്വനായ അതീതത്വം തദ്വത്വം ചെയ്ത് വിരുദ്ധധർമ്മ സമവായിത്വമിതി ന പരിഹൃതത്വ ഭ്രാന്തി മാത്രം വ്യാഖ്യാനപ്രസംഗേന യഥാശക്തി രജ്ജു ശുക്തിക ഗഗനാദേഹ സപ്രജിത മലിനാ ഭവന്തി പര അധ്യാരോപിത ധർമ്മവിശിഷ്ടാഃ സ്വതസ്യ കേവല ഇവ രജ്ജുശുക്തികാഗനാദയ നചേവ വിരുദ്ധധർമ്മ സമവായിത്തെ പദാർത്ഥാനാം കശ്ചന വിരോധ. ആത്മാവിന് അസനായ അദ്യതീതത്വം സ്വസ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വിശപ്പ് ദാഹം ഇതിനെല്ലാം അതീതമായ തത്വമാണെന്ന് പറയുന്നു, മറിച്ച് പറയുന്നു ഇതെല്ലാം അവിടെ ഉണ്ടെന്ന്. വിരുദ്ധധർമ്മ സമവായിത്വം ഇതെങ്ങനെ വരും? അവന് പറയുന്നു, ഈ സംസാരിത്വം എന്ന് പറയുന്നത് കേവലം ഭ്രാന്തി മാത്രമാണ്, അല്ലെങ്കിൽ അവിദ്യ മാത്രമാണ്, അല്ലെങ്കിൽ പ്രതീതി മാത്രമാണ്. സംസാരിത്വ ഒരനുഭവം മാത്രമാണ്, അതൊരനുഭവമാണ്. ആ അനുഭവം പരമാർത്ഥമല്ല, അത് ഭ്രാന്തി രൂപത്തിലുള്ള അനുഭവമാണ്. എന്തുകൊണ്ട്? ഈ ശരീരം, കരണങ്ങൾ, ഇതുമായിട്ടുള്ള സമ്പർക്കം, ചൈതന്യ സമ്പർക്കം, അതുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തിയാണ്. താൻ ജനിക്കുന്നു, മരിക്കുന്നു, തനിക്ക് സുഖവും ദുഃഖവും ഉണ്ടെന്നൊക്കെയുള്ള ഈ അനുഭവം, ഇത് ഉദാഹരണം പറഞ്ഞാണ് രജ്ജു ശുക്തിക ഗഗനാദേഹം. ഇതന്നെ അവിടെ രജ്ജു സർപ്പ അനുഭവം ഉണ്ടാകുന്നു, ശുക്തികയിൽ രജതഭ്രാന്തി ഉണ്ടാകുന്നു, ആകാശ മലിനമാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നു, ഭ്രാന്തി രൂപത്തിലുള്ള. ഇതെല്ലാം അധ്യാരോപിതമാണ്, വാസ്തവത്തിലുള്ളതല്ല. സ്വത ആണെങ്കിലോ കേവലായ രജ്ജുശുക്തി എന്ന ചെയ്യുമ്പം വിരുദ്ധ ധർമ്മ സമവായിത്യ പദാർത്ഥാനം കസ്റ്റനം. അതുകൊണ്ട് ഇങ്ങനെ വിരുദ്ധ ധർമ്മങ്ങൾ തന്നിൽ കാണുന്നതുകൊണ്ട് ഇവിടെ പരസ്പര വിരോധമില്ല. താൻ നിത്യമുക്തനായിരിക്കുക, അതിശയം തന്നിൽ ബന്ധനമുണ്ടായിരിക്കുക, ഇങ്ങനെ വിരുദ്ധാനുഭവം, അതിൽ വിരോധമൊന്നുമില്ല. നാമരൂപ ഉപാധ്യാ സ്ഥിത്വേ ഏകമേവ അദ്വിതീയം നേഹം നാനാസ്തി കിഞ്ചന ഇതി ശ്രുതിയോ വിരുദ്ധിയോരൻ ഇരിച്ച് എന്തുകൊണ്ട് ഈ താൻ നിത്യമുക്തനായിരിക്കുന്നവനിൽ എന്തുകൊണ്ട് ഈ സുഖദുഃഖാദി അനുഭവങ്ങൾ, സംസാരാനുഭവം, ബന്ധനാനുഭവം, അതിന് സ്വീകരിക്കേണ്ടി വരും. അവിടെ നാമരൂപ ഉപാധികളെ സ്വീകരിക്കും. നാമരൂപ ഉപാധി അസ്തിത്വി, നാമരൂപ ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ, അനുഭവത്തിന്റെ തലത്തിൽ വരുമ്പോൾ ഈ ശരീരം, മനസ്സ്, കർണങ്ങളെല്ലാം അംഗീകരിക്കണം. ഇതുമായിട്ടുള്ള ഈ അറിവിന്റെ താതാത്മ്യം, അതുകൊണ്ട് അഹം എന്നുള്ള അനുഭവം, തുടർന്ന് ജാതോഹം മൃതോഹം സംസാരി ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. ഇവിടെ നാമരൂപ ശരി, ഇങ്ങനൊരു വസ്തുവില്ല പിന്നെ എന്താ ഈ അനുഭവിക്കുന്ന ശരീരം, കരണങ്ങളൊക്കെ എന്താണ്, ഈ പ്രപഞ്ചം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്വൈതി പറയും എന്താണ്, അത് കേവലം നാമരൂപങ്ങളാണ്, നാമവും രൂപവുമാണ്. ഈ നാമവും ആ നാമത്തിലൂടെ വെളിപ്പെടുന്ന വസ്തുക്കളുമാണ്, അതിനാണ് രൂപം എന്ന് പറയുന്നത്. അപ്പം നാമരൂപത്തെ ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏകമേവ അദ്വിതീയം നേഹം നാനാസ്തി കിഞ്ചന ഇതി ശ്രുതിയോ വിരുദ്ധേരൻ. നേഹം നാനാസ്തി കിഞ്ചന എന്നിങ്ങനെ പറയാൻ പറ്റും, ഇവിടെ നാമരൂപങ്ങളുണ്ടല്ലോ. ഒന്ന് പരമാർത്ഥ വസ്തുവും നാമരൂപങ്ങളും, അദ്വൈതമില്ല, ദ്വൈതമാണ്. അദ്വൈത ശ്രുതിക്ക് വിരോധമില്ല. നേഹം നാനാസ്തി കിഞ്ചന എന്നിങ്ങനെ പറയാൻ പറ്റും, കാരണം നാമരൂപങ്ങളുണ്ട് എന്നുവെച്ചാൽ നാമരൂപങ്ങളാകുന്ന ഉപാധികളെ അസ്തിത്വത്തെ അംഗീകരിച്ചാൽ വരുന്ന ദോഷമാണ്. അതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് പ്രതീതമാകുന്നുണ്ട്, ജാഗ്രതത്തിൽ ഇതെല്ലാം പ്രതീതമാകുന്നുണ്ട്. അപ്പം അദ്വൈതം എങ്ങനെ ശരിയാകും, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. സല്ലഭേന ദൃഷ്ടാന്തേന പരിഹൃതത്വം മൃതാദി ദൃഷ്ടാന്തേശ്ച സല്ലഭേന ദൃഷ്ടാന്തേന. സമുദ്രവും തിരയും, ജലവും അതിൻ്റെ തിരയും, മൃതാദി ദൃഷ്ടാന്തേന, മൃത്തും പാത്രങ്ങളും മൺപാത്രങ്ങളും ഇതെല്ലാം കൊണ്ട് ഇത് സമാധാനം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ, യഥാതു പരമാർത്ഥ ദൃഷ്ടിയ പരമാത്മ തത്വാദ് ശ്രുതി അനുഭ അനുസാരഭി അന്യത്വേന നിരൂപ്യമാണേ നാമരൂപേ മൃതാദി വികാരവത് വസ്തുന്തരേ തത്വതോ നസ്ത സല്ലഭേന ഘടാദി വികാരവദേവ തദപേക്ഷ്യ ഏകമേവ അദ്വിതീയം നേഹം നാനാസ്തി കിഞ്ചന ഇത്യാദി പരമാർത്ഥ ദർശന ഗോചരത്വം പ്രതിപദ്യത. അതിന് സമാധാനം പറയുകയാണ്, യഥാതു പരമാർത്ഥ ദൃഷ്ടിയ പരമാർത്ഥതത്വാദ് പരമാർത്ഥതത്വാദ് അന്യത്വേന തത്വതോ നസ്ത, ഇതാണ് പറയുന്നത്. പരമാർത്ഥതത്വാദ് അന്യത്വേന തത്വതോ നസ്ത, ഇതിന്റെ വ്യാഖ്യാനത്തിൽ വലിയ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കളുകൂടി പിശക് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന് പരമാർത്ഥ ദൃഷ്ടി, ഏകമാവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന എന്നെല്ലാം പറയുന്നത് തത്വദൃഷ്ടിയിലാണ്, പരമാർത്ഥ ദൃഷ്ടിയിലാണ്. മറ്റൊന്ന് വ്യവഹാര ദൃഷ്ടിയിലാണ് പറയുന്നത്. കാര്യകരണ സംഘാതം, സംസാരിത്വം, സുഖി ദുഃഖി എന്നുള്ള അനുഭവം, ഇതെല്ലാം വ്യവഹാര ദൃഷ്ടിയിൽ. അപ്പോൾ പരമാർത്ഥ ദൃഷ്ടിയാ തത്വതോ അന്യത്വേന നസ്തം, അന്യമായിട്ടല്ല, എന്തിൽ നിന്ന് അന്യമായിട്ട്, പരമാർത്ഥ തത്വ സ്വസ്വരൂപത്തിൽ നിന്നും, അതാണല്ലോ ഇവിടുത്തെ പരമാർത്ഥ തത്വം, സ്വസ്വരൂപത്തിൽ നിന്നും അന്യമായിട്ട്, അന്യത്വേന നസ്ത, എന്ത് നാമരൂപേ, നാമരൂപങ്ങൾ എന്തുകൊണ്ടില്ല, ശ്രുതി അനുസാരഭി, ഏതാണ് ശ്രുതി, ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന ഇത്യാദി. ഈ ശ്രുതികളുടെ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രുതി താല്പര്യമനുസരിച്ച് പരമാർത്ഥ തത്വത്തിൽ നിന്നും, പരമാർത്ഥ തത്വം എന്ന് പറയുന്ന സ്വസ്വരൂപമാണ്, ആ സ്വരൂപത്തിൽ നിന്നും അന്യത്വേന ഭിന്നമായി നാമരൂപങ്ങൾ നസ്തഹ, നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നില്ല. തിരിച്ചും പറയാം, ഈ നാമരൂപങ്ങൾ പരമാർത്ഥ തത്വം തന്നെ, അല്ലെങ്കിൽ പരമാർത്ഥ തത്വത്തിൽ നിന്ന് അന്യമായി നാമരൂപങ്ങളില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നാമരൂപ ഉപാധി അസ്തിത്വ, നാമരൂപങ്ങളുടെ ഉപാധികൾ ഉണ്ട് എന്ന് കരുതിയ, നാമരൂപങ്ങളാകുന്ന ഉപാധികളുടെ അസ്തിത്വത്തെ അംഗീകരിച്ചാൽ അത് പറയാൻ കഴിയില്ല. നാമരൂപങ്ങൾ പരമാർത്ഥ തത്വം തന്നെ പറയാൻ പറ്റില്ല. നാമരൂപങ്ങളാകുന്ന ഈ ഉപാധികളുടെ സ്വതന്ത്രമായ അസ്തിത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞു, വേറെ ഈ പറഞ്ഞാൽ ഈ ശരീരം ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. ശരീരം പരമാർത്ഥമാണ്, ഇന്ദ്രിയങ്ങൾ പരമാർത്ഥമാണ്, കർണങ്ങൾ പരമാർത്ഥമാണ്, സത്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇതിന് സ്വതന്ത്രമായൊരു അസ്തിത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് പരമാർത്ഥ വസ്തു എന്ന് പറയാൻ കഴിയില്ല. നാമരൂപമാണ് പരമാർത്ഥ വസ്തു എന്ന് പറയാൻ, എന്തുകൊണ്ട്, ഇത് ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നാശം അംഗീകരിക്കേണ്ടി വരും. ഈ നാമരൂപങ്ങൾ ഇല്ലാതാകുന്ന നമ്മൾ കാണുന്നുണ്ട്, ഭൗതികമായി ഇത് ഉണ്ടായി നിലനിന്നു, ഷഡ്ഭാവ വികാരങ്ങൾക്ക് ഇത് വിധേയമായി നശിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം നാമരൂപങ്ങളാണ് പരമാർത്ഥം എന്ന് പറയാൻ പറ്റില്ല. എപ്പോ നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വത്തെ അംഗീകരിച്ചു, അതുകൊണ്ട് ഭാഷ്യകാരൻ പറയും ഇനി വരുന്ന ഭാഗത്ത് പറയുന്നതാണ്, ഈ നാമരൂപങ്ങൾ പരമാർത്ഥമാണെന്നല്ല ഞാൻ പറയുന്നത്, എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുകയും അത് പരമാർത്ഥമാണെന്നല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്, നശിക്കുന്ന എങ്ങനെ പരമാർത്ഥമാകും? ആദ്യം നാമരൂപങ്ങളുടെ അസ്തിത്വത്തെ, സ്വതന്ത്രമായ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ നിന്നും അന്യമായ ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. പരമാർത്ഥത്തിൽ നിന്നും അന്യമായി നാമരൂപങ്ങൾക്ക് ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ചോദ്യം വരും, എന്നാൽ ഈ നാമരൂപങ്ങൾ എന്താണ്? അതിന് സ്വതന്ത്രമായ അസ്തിത്വമില്ല, പിന്നെ എന്താണ്? അത് പരമാർത്ഥമാണ്. അപ്പോൾ പരമാർത്ഥം എന്താ? അത് സത്യമാണ്, അസ്തിത്വമാണ്, പരമാർത്ഥം. അപ്പം നാമരൂപങ്ങൾ എന്തായി? ആ പരമാർത്ഥ അസ്തിത്വം ആണ്, സ്വതന്ത്രമായ അസ്തിത്വമുള്ളതല്ല. ഇതാണ് അദ്വൈതം. അപ്പം അതിന് പറയും പരമാർത്ഥ സത്തയിൽ നിന്നും അന്യമായ സ്വതന്ത്രമായ സത്ത അതിനില്ല. അദ്വൈതത്തിൽ വേറെ തരത്തിൽ പറയുന്നതാണോ, അധ്യസ്ഥമായ ഒന്നിന് അധിഷ്ഠാനത്തിന്റെ സത്തയിൽ നിന്നും അന്യമായ സത്തയില്ല. അതുകൊണ്ട് നാമരൂപങ്ങളുടെ, നാമരൂപം എന്ന് പറയുന്നത് എല്ലാം ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമായി എന്തൊക്കെ അനുഭവിക്കുന്നു, അല്ല ഇവിടെ പ്രത്യേകിച്ചൊരു നാമവും പ്രത്യേകിച്ചൊരു രൂപവും പ്രപഞ്ചത്തിനുണ്ടെന്നല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു നാമമാണ്, പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വസ്തുവായി നമ്മൾ അനുഭവപ്പെടുന്നു. പറയുമ്പോൾ ശബ്ദത്തിലൂടെ ഗ്രഹിക്കുന്ന വസ്തുക്കളെന്ന് ചുരുക്കം. ആ വസ്തുക്കളുടെ രൂപം എന്ന് പറയുന്നു. ശബ്ദത്തിലൂടെ ഏത് വസ്തു ശബ്ദത്തിലൂടെ ഗ്രഹിക്കും? അസ്ഥി അല്ലെങ്കിൽ നാസ്തി എന്നുള്ള പ്രതീതിക്ക് വിഷയമാകാത്ത ഒന്നുമില്ല. ഏതെങ്കിലും ശബ്ദത്തിലൂടെ വസ്തുക്കളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ പലതരത്തിലായി. അപ്പോൾ ആ ശബ്ദത്തിലൂടെ ഗ്രഹിക്കുന്ന ഈ വസ്തുക്കളെല്ലാം അതിന് എവിടെയാണോ അതിനെ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അത് നിലനിൽക്കുന്നത് അതിൽ നിന്നും വേറിട്ട് അതിനൊരു അസ്തിത്വമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പരമാർത്ഥ തത്വത അന്യത്വേന നസ്തഃ. തത്വത എന്ന് വെച്ചാൽ പരമാർത്ഥമായി സ്വതന്ത്രമായി അന്യമായി അത് നിലനിൽക്കുന്നില്ല. അപ്പോൾ നാമരൂപങ്ങൾ എന്താണ് ചോദ്യം വരും. എന്താണ് ഈ നാമരൂപങ്ങൾ? പരമാർത്ഥമായി തത്വത്തിൽ അന്യമല്ല. തത്വത്തിൽ അന്യമല്ല എന്ന് പറഞ്ഞാൽ അത് തത്വം തന്നെയാണ്. നാമരൂപങ്ങളെല്ലാം ആ പരമാർത്ഥ തത്വം തന്നെയാണ്. ഈ കാണുന്ന പ്രപഞ്ചം ആ പരമാർത്ഥ തത്വം തന്നെയാണ്. പ്രപഞ്ചം അത് ഷഡ്ഭാവവികാരങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ പരമാർത്ഥ തത്വമാകും? അതെങ്ങനെ സംഭവിക്കും? നാമരൂപങ്ങളെങ്ങനെ സത്യമെന്ന് പറയാൻ പറ്റും? അത് തത്വത്തിൽ നിന്നും അന്യമല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് തത്വത്തിൽ നിന്നും അതിന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ തത്വം എന്ന് പറയുന്നത്. ശരി, അപ്പൊ തത്വത്തിന്റെ സ്വഭാവം എന്താണ്? അതിന് ഉത്പത്തി നാശങ്ങളില്ലാതെ സ്ഥായിയായി നിലനിൽക്കുന്നതാണ്. ശരി, നാമരൂപങ്ങളോ ഉണ്ടായി നശിക്കുന്നതാണ്. അപ്പോൾ ഇത് തത്വത്തിൽ നിന്ന് അന്യമല്ലെങ്കിൽ ഈ നാമരൂപങ്ങളും ഉണ്ടായി നശിക്കാതെ ആ തത്വത്തെ പോലെ തന്നെ സ്ഥായിയായി നിൽക്കേണ്ടതല്ലേ? അത് തങ്ങിയിരിക്കാൻ പറ്റുമോ? ജലം ശരിയാണ്, അത് അവിടെ ഉണ്ടാകുന്നില്ല, നശിക്കുന്നില്ല, ജലമായി തന്നെ ഇരിക്കുന്നു. പക്ഷേ തരംഗങ്ങൾ തിരമാലകൾ ഉണ്ടായി നശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജലം നശിക്കുന്നില്ല, അതുകൊണ്ട് തരംഗങ്ങളും ഉണ്ടായി നശിക്കുന്നില്ലെന്ന് പറയാൻ പറ്റും. ശരി, തരംഗങ്ങൾ ഉണ്ടായി നശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ പരമാർത്ഥ തത്വമാകും. അപ്പം വീണ്ടും അവിടെ ഒരു ഭേദം വരുന്നില്ലേ? ഭേദം വരുന്നത് കൊണ്ട് എന്ത് കൽപ്പിക്കാം നമുക്ക്? ആ ജലം തത്വമാണ്, അവിടെ കാണുന്ന നാമരൂപങ്ങളെല്ലാം മിഥ്യയാണ്. അപ്പം നാമരൂപങ്ങളെ മിഥ്യെന്ന് എന്തുകൊണ്ട് പറയേണ്ടി വന്നു? ആ നാമരൂപങ്ങൾ ഉണ്ടായി നശിക്കുന്നു. ജലം ഉണ്ടാകുന്നില്ല, നശിക്കുന്നില്ല, ആപേക്ഷികമായിട്ടാണ്. ജലം ഉണ്ടായില്ലെന്ന് ചോദിക്കരുത്, ആപേക്ഷികമായി. തരംഗത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്നില്ല, നശിക്കുന്നില്ല. അപ്പോൾ ജലമെന്ന് പറയുന്നത് പരമാർത്ഥം, നാമരൂപങ്ങളെന്ന് പറയുന്നത് ഉണ്ടായി നശിക്കുന്നു, അതുകൊണ്ടത് മിഥ്യ എന്ന് പറയാം. ഇതും അദ്വൈതം തന്നെ. എന്നാൽ ഇവിടെ അതല്ല പറയുന്നു, കുറച്ചുകൂടി മുമ്പോട്ട് പോയി പറയുകയാണ്. ഉണ്ടായി നശിക്കുന്നു, അതുകൊണ്ട് പരമാർത്ഥമല്ല. പരമാർത്ഥമായ ജലത്തെ അപേക്ഷിച്ച് പരമാർത്ഥമല്ലാത്തതായ മിഥ്യയായ ആ നാമരൂപങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്നു. എന്താണത്? അത് പരിശോധിക്കുമ്പോൾ ജലം തന്നെ. ജലമാണെങ്കിൽ ആ തരംഗങ്ങൾ ജലം തന്നെയാണെങ്കിൽ ജലം എന്നുള്ള നിലയ്ക്കിൽ അതിൻ്റെ പരമാർത്ഥ രൂപത്തിൽ അതിന് ഉത്പത്തിയോ നാശമോ ഉണ്ടോ? ഇല്ല. പിന്നെ ഉത്പത്തി നാശങ്ങൾ അംഗീകരിക്കുന്ന എപ്പോഴാണോ നിങ്ങൾക്ക് ഭേദദൃഷ്ടി വരുന്നത്. ജലത്തിൽ നിന്ന് അന്യമാണ് തരംഗം എന്നുള്ള ഭേദബുദ്ധി വരുന്നത് അവിടെയാണ് പറയുന്നത് അതിന് ഉത്പത്തിയുണ്ട്, അത് നാശമുണ്ട്, അത് മിഥ്യയാണ് എന്ന് പറയുന്നത്. ആ ഭാഗത്താണ്. മറിച്ച് അഭേദദൃഷ്ടിയിൽ, തത്വദൃഷ്ടിയിൽ ഈ തരംഗങ്ങളെല്ലാം ജലം തന്നെ എന്നുള്ള ബോധത്തിൽ അവിടെ എന്തുണ്ടാകുന്നു, എന്ത് നശിക്കുന്നു, എന്താണ് മിഥ്യയായിരിക്കുന്നത്, ജലത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത ഒന്നിനെ എങ്ങനെയാണ് മിഥ്യയെന്ന് പറയുന്നത്, അതെങ്ങനെ മിഥ്യയെന്ന് പറയാൻ കഴിയും, ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയും, ഇല്ലാതാകുന്നതെന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയും. ഇതാണ് അദ്വൈത ബോധം എന്ന് പറയുന്നത്. അത് ജലം തന്നെയാണ്, അവിടെ ഉണ്ടാകാനോ നശിക്കാനോ മിഥ്യയാകാനോ സത്യമാകാനോ സ്വതന്ത്രമായിട്ടൊന്നില്ല. പിന്നെ എന്താണ് ജലം, ജലരൂപത്തിൽ എന്താണത്, സത്യം തന്നെയാണ്. അതിന് രണ്ട് ഭാവങ്ങളില്ല, സത്യവും മിഥ്യയുമാകത്തില്ല, സത്യം തന്നെയാണ്. എന്തുകൊണ്ട്? അതിന് ഉത്പത്തി വിനാശങ്ങളില്ല ജലരൂപത്തിൽ. അപ്പോൾ അവിടെ വരുന്ന ദൃഷ്ടിഭേദം സത്യമായിരിക്കുന്ന ഒന്നിനെ വിവേകമില്ലാതെ രണ്ടായി കാണുന്നു, ഒന്ന് ജലമായി, മറ്റൊന്ന് ജലത്തിൻ്റെ ഭേനതരംഗാദികളായി. ജലത്തിൻ്റെ ഭേനതരംഗാദികളെന്ന വാസ്തവത്തിയോടെ ഒന്നില്ല, പക്ഷെ എന്നാലും അങ്ങനെ ധരിച്ചു പോകുന്നു. കാരണം ബുദ്ധി രണ്ടു തരത്തിലുണ്ടെന്ന്, യഥാർത്ഥമായിട്ടും അയഥാർത്ഥമായിട്ടും. ബുദ്ധിയുടെ ഒരു സ്വഭാവം തന്നെയാണ് സ്വാഭാവിക അവിദ്യ എന്ന് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ബുദ്ധിയുടെ തന്നെ ഒരു സ്വഭാവമാണ് അത്. ഭ്രാന്തി രൂപത്തിലും ഇരിക്കുന്നു, യഥാർത്ഥ രൂപത്തിലും ഇരിക്കുന്നു, രണ്ടു തരത്തിലും വരുന്നു. സഹജമായി അങ്ങനെ രണ്ടു തരത്തിലും വരുന്നു ബുദ്ധി. അങ്ങനെ വരുമ്പോൾ ഒന്നിന് കഴിയുന്ന എന്താണോ യഥാർത്ഥ ബുദ്ധി കൊണ്ട് ഭ്രാന്തിയെ നിരാകരിക്കാൻ പറ്റും. രജ്ജുവിനെ രജ്ജുവായും അറിയുന്നു, രജ്ജുവിനെ സർപ്പമായും അറിയുന്നു. ഇത് രണ്ടും അറിവാണ്. അറിവെന്നോ അനുഭവമെന്നോ അനുഭൂതിയെന്നോ സാക്ഷാത്കാരമെന്നോ ഒക്കെ ഇതിനെ രണ്ടിനെയും വിളിക്കാം, രണ്ടും അതാണ്. അതാണെങ്കിലും ആ ബുദ്ധിക്കൊരു സവിശേഷതയുണ്ട്. അവിടെ ആ ബുദ്ധി തന്നെ യഥാർത്ഥമായി വരുമ്പോൾ ഭ്രാന്തിയെ നിരാകരിക്കുന്നു. ഭ്രാന്തി യഥാർത്ഥത്തെ നിരാകരിക്കുമോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഭ്രാന്തിജ്ഞാനം വന്നിട്ട് യഥാർത്ഥ ജ്ഞാനത്തെ നിരാകരിക്കില്ല. എന്തുകൊണ്ട്? ഭ്രാന്തിജ്ഞാനമുള്ളപ്പോൾ യഥാർത്ഥ ജ്ഞാനം ഇല്ല, ഇല്ലാത്തതിന് എങ്ങനെ നിരാകരിക്കാൻ കഴിയും? അത് മനസ്സിലാക്കണം. ഭ്രാന്തിജ്ഞാനം യഥാർത്ഥ ജ്ഞാനത്തെ നിരാകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭ്രാന്തിജ്ഞാനമുള്ളപ്പോൾ യഥാർത്ഥ ജ്ഞാനമില്ല. അതുകൊണ്ടാണ് അവിടെ എന്തു പറയുന്നത്, ജ്ഞാനം എന്നല്ല പറയുന്നത്, അജ്ഞാനം. രജ്ജുവിനെ അറിയുന്നില്ല, രജ്ജുവിനെ കുറിച്ചുള്ള അജ്ഞാനം. അതാണ് കാരണം ഇതിന്, സർപ്പജ്ഞാനത്തിന്. അത് ഈ ജ്ഞാന വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം പറയുന്നത്. അല്ല, അവിടെ സർപ്പമുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും, ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഉദാഹരണം പറയുന്നത്. ഒരേ ജ്ഞാനം തന്നെ രണ്ട് തരത്തിലിരിക്കുന്നു. ഒന്ന് യഥാർത്ഥ അനുഭവമായിരിക്കുന്നു, മറ്റൊന്ന് ഭ്രാന്തി രൂപത്തിലുള്ള അനുഭവമായിരിക്കുന്നു. എപ്പോഴാണോ ഒരാൾക്ക് ഭ്രാന്തി രൂപത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നത്, അപ്പോൾ അയാൾക്ക് യഥാർത്ഥ ജ്ഞാനമില്ല. അപ്പോഴുമില്ല, അതിനു മുന്നിലുമില്ല. പിന്നെ അവിടെ എന്താ അയാൾക്ക് ഉണ്ടായിരുന്നത്? ആ രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അജ്ഞാനം മാത്രം. അതാണ് ഭാഷ്യകാര അജ്ഞാനത്തിന് രണ്ടർത്ഥം മുമ്പ് പറഞ്ഞത്. ഒന്ന് രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അജ്ഞാനം. അവിടെ ഭ്രാന്തിജ്ഞാനം ഉണ്ടാകുന്നു. എന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണം? പല നിമിത്തവും പറയാം. അവിടെ മന്ദാന്ധകാരമായിരുന്നു, അല്ലെങ്കിൽ സർപ്പത്തിന്റെ സാദൃശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. പല കാരണങ്ങളും പറയാം. ശരി, ഈ നിമിത്തങ്ങളൊക്കെ ഉണ്ടായപ്പോ എന്തുകൊണ്ട് ജ്ഞാനത്തിൽ അങ്ങനെ ഒന്ന് വന്നു? ശരി, നിമിത്തങ്ങളെയൊക്കെ അംഗീകരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭ്രാന്തി വന്നു? അത് അതിന്റെ സ്വഭാവമാണ്. ശരി, അതിന്റെ സ്വഭാവമായി അംഗീകരിച്ചു. ഒന്നിനെ ഒന്നിന്റെ സ്വഭാവമായി അംഗീകരിച്ചാൽ അത് മാറത്തില്ലല്ലോ. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം, അത് മാറത്തില്ല. ജലത്തിന്റെ സ്വഭാവമാണ് ശീത, അത് മാറത്തില്ല. അപ്പൊ ഈ ഭ്രാന്തി എന്ന് പറയുന്നത് അറിവിന്റെ സ്വഭാവമാണെങ്കിൽ ഇത് മാറുമോ? ഇത് മാറും. സ്വഭാവം എന്തുകൊണ്ട് മാറുന്നു? സ്വഭാവം പരമാർത്ഥമാണെങ്കിൽ മാറത്തില്ല. സ്വഭാവം പരമാർത്ഥമാണെങ്കിൽ മാറിക്കും. ഈ സ്വഭാവം നമ്മൾ പറയാറില്ലേ, അവന്റെ ഒറിജിനൽ സ്വഭാവം അല്ല ഇത്, അവന്റെ ശരിയായ സ്വഭാവം വേറെയാണ്, ഇപ്പൊ കാണുന്നതല്ല എന്ന് പറയാറില്ല. അതുപോലെ ഇത് അറിവിന്റെ ശരിയായ സ്വഭാവമല്ല, ഈ ഭ്രാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഭ്രാന്തി എന്ന് പറയുന്നത്. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് മാറിപ്പോകുന്നതാണ്. അങ്ങനെയാണ്. അപ്പോ ഒരു വസ്തുവിന്റെ സ്വഭാവം മാറുകില്ല എന്ന് പറയുന്നത് എന്താണ്? ആ സ്വഭാവം യഥാർത്ഥമാണെങ്കിൽ മാറത്തില്ല, ഭ്രാന്തിയാണെങ്കിൽ മാറിപ്പോവാം. അപ്പൊ സർപ്പജ്ഞാനം ഉണ്ടായി, അതും അറിവിന്റെ സ്വഭാവം തന്നെ, അത് ഭ്രാന്തിയാണ്. ശരി, അതിനെങ്ങനെ മാറും? എങ്ങനെ മാറ്റാൻ പറ്റും? പരമാർത്ഥം കൊണ്ട് മാറ്റാൻ പറ്റും. പരമാർത്ഥ ജ്ഞാനം കൊണ്ട് മാറ്റാൻ പറ്റും. അവിടെ ബോധമുണ്ടാകുന്നു, നായം സർപ്പഹ ഇയം രജ്ജുഹു, ജ്ഞാനം വരുന്നു. ഇത് സർപ്പമല്ല, ഇത് രജ്ജുവാണ്, ഇത് യഥാർത്ഥ ജ്ഞാനം വന്നാൽ അതും അറിവിന്റെ സ്വഭാവമാണ്. പക്ഷെ അത് യഥാർത്ഥ സ്വഭാവം. ആ സ്വഭാവം വരുമ്പോൾ എന്ത് വരുന്നു? ആ ഭ്രാന്തി മാറിപ്പോകുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇത് രണ്ടും സ്വഭാവമാണെങ്കിലും, അറിവിന്റെ സ്വഭാവമാണെങ്കിലും, അത് ഒരു സ്വഭാവം വാസ്തവമല്ലാത്തതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് വാസ്തവത്തിലുള്ള സ്വഭാവം വരുമ്പോൾ അത് മാറിപ്പോകും. അപ്പൊ ആ ഭ്രാന്തി മാറുന്നു, പ്രതീതി മാറുന്നു. അത് വാസ്തവമല്ലെങ്കിൽ അതിനെന്തിനാ സ്വഭാവം എന്ന് വിളിക്കുന്നത് എന്ന് ചോദി. അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണം. ശീതത്തെ അതിന്റെ സ്വഭാവം എന്ന് വിളിക്കും, അല്ലല്ലോ. അതുപോലെ ഇത് ഈ സർപ്പജ്ഞാനം, അത് പരമാർത്ഥമല്ലെങ്കിൽ അതിനെന്തിനാ സ്വഭാവം എന്ന് പറയുന്നു. സ്വഭാവം എന്ന് പറയാൻ കാരണം അതും അറിവാണ്. അതുകൊണ്ടാണ് രണ്ടും അറിവാണ്. അറിവ് എന്നുള്ള നിലയ്ക്ക് രണ്ടിനും വ്യത്യാസമുണ്ട്. ഒന്നിനെ യഥാർത്ഥമായ അനുഭവം എന്ന് പറയുന്നു, യഥാർത്ഥമായ അറിവെന്ന് പറയുന്നു. മറ്റൊന്ന് അയഥാർത്ഥമായ അറിവെന്ന് പറയുന്നു. അപ്പോൾ അറിവിൽ തന്നെ ഇത് രണ്ടും സംഭവിക്കുന്നു. അറിവായിരിക്കുക തന്നെ അതിന് യഥാർത്ഥമായിരിക്കാനും അയഥാർത്ഥമായിരിക്കാനും കഴിയും. അത് ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കും. ഒരേ ഒരു വസ്തു തന്നെ രണ്ടായി മാറും. അതുകൊണ്ടാണ് പറയുന്നത് അത് അതിന്റെ സ്വഭാവമാണ്. ഒരുവനിൽ പല സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അവൻ ശിഷ്ടനുമാണ്, അദ്ദേഹം ദുഷ്ടനുമാണ്, അത് ജ്ഞാനിയുമാണ്, അജ്ഞാനിയുമാണ്, വിവേകിയുമാണ്, അവിവേകിയുമാണെന്ന് പറയാറില്ലേ. അതുപോലെ ഒരേ അറിവിന് തന്നെ രണ്ട് സ്വഭാവം വരുന്നു. ഇതാണ് സംസാരമെന്നും സംസാര നിവൃത്തി എന്നും പറയുന്നു. പക്ഷെ ഒന്നിന് നിൽക്കാൻ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരു സ്വഭാവത്തിൽ വെളിച്ചത്തിന് മുമ്പിൽ ഇരുളിന് നിൽക്കാൻ കഴിയാത്തതുപോലെ തന്നെ ആ വിവേകത്തിന് മുമ്പിൽ അവിവേകത്തിന് നിൽക്കാൻ കഴിയില്ല. യഥാർത്ഥ അനുഭവത്തിന് മുമ്പിൽ ഭ്രാന്തിക്ക് മാറിയേ പറ്റും. രജ്ജുബോധത്തിൽ പിന്നെ സർപ്പബോധം ഒരു കാരണവശാലും നിൽക്കത്തില്ല. അത് മാറി തന്നെ തീരണം. എന്തുകൊണ്ട്? അത് സത്യമായ സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്നു നാമരൂപം എന്ന് പറയും, നാമരൂപാത്മകമായ അനുഭവം. ഈ നാമരൂപാത്മകമായ അനുഭവം സത്യമായി അനുഭവപ്പെടുന്നു സർപ്പത്തെപ്പോലെ. സത്യമായൊരനുഭവമാണത്. എന്നാൽ അത് സമുദ്രത്തിലെ ഭേനത്തെ പോലെ ജലത്തിൽ നിന്ന് വേറിട്ട് ഒരു വസ്തുവായി ഒരു നാമം കൊണ്ട് അറിയുന്നുവെങ്കിലും അത് വിവേകത്തിലൂടെ പരിശോധിക്കുമ്പോൾ അതിന് സത്തിൽ നിന്നും വേറിട്ടൊരു നിലയില്ല. ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിന് ഭേനത്തിന് ജലത്തിൽ നിന്നും വേറിട്ടൊരു നിലയും അത് മനസ്സിലാക്കുന്നവന് ആ ജലം തന്നെയാണ് ഭേനമായി അനുഭവപ്പെടുന്നത് എന്നും തിരിച്ച് ഭേനം ജലം തന്നെയാണ് എന്നുള്ള ഏകത്വബോധം, അഭേദബോധം, അദ്വയബോധം ഉണ്ടാകും. അതുപോലെ പരമാർത്ഥ സത്ത, ആ പരമാർത്ഥ സത്തയിലെ പ്രതീതിയാണ് ദേഹാദി പ്രപഞ്ചം എന്നറിയുന്നവന് വിവേകം കൊണ്ട് പരിശോധിക്കുമ്പോൾ ആ സത്തയിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. എത്ര സമർത്ഥനായാലും ശരി, ഈ ശരീരം അതിനെ നാമരൂപമെന്ന് പറയാം, ദൃശ്യപ്രപഞ്ചം അതിന് നാമരൂപം എന്ന് പറയാം, നാമവും വസ്തു, നാമത്തിലൂടെ ഒരു വസ്തുവിനെ വസ്തുവായി അതിനെ അറിയുന്നുണ്ട്, അതിനെ നാമരൂപം എന്ന് പറയുന്നു. അതിനെ ആ പരമാർത്ഥ സത്തയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല, ആർക്കും കഴിയത്തില്ല. എന്താ പരമാർത്ഥ സത്ത സർവത്ര അനുസ്യൂതമായി പ്രകാശിക്കുന്ന പരമാർത്ഥ സത്ത, സർവത്ര ഏകരൂപത്തിലിരിക്കുന്ന പരമാർത്ഥ ബോധം, രണ്ടു രീതിയിൽ പറഞ്ഞാൽ ഒന്നാണ്. അതിൽ നിന്നും വേർതിരിക്കാൻ പോയ, മാറ്റാൻ പോയ, ഒരു വസ്തുവിനെ അറിയാൻ കഴിയുന്നുണ്ട്, പക്ഷെ അറിവിൽ നിന്ന് വസ്തുവിനെ മാറ്റി അറിയാൻ കഴിയില്ല. വസ്തുവിനെ അറിയുമ്പം വസ്തുവോടൊപ്പം അറിവുമുണ്ട്, അറിവിനെ മാറ്റാൻ കഴിയും. അതിൽ ഒരു വസ്തു നമ്മൾ അറിയുന്നു, അസ്തിത്വനെ അറിയുന്നു, തന്നെക്കുറിച്ച് അറിയുന്നു, അസ്തിത്വ രൂപത്തിൽ അറിയുന്നു, അഹമസ്മി ഇതമസ്തി ഇങ്ങനെ അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ ആ വസ്തുവിനെ അസ്തിത്വത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്നു. എല്ലാ വസ്തുക്കളും അറിവായും അസ്തിത്വമായി അസ്തിത്വമായുമാണ് അനുഭവപ്പെടുന്നത്, ശരീരം ഉൾപ്പെടെയുള്ള സർവപ്രപഞ്ചം. അതിനെ മാറ്റാൻ കഴിയാത്തതുകൊണ്ട്, അസ്തിത്വത്തിൽ നിന്ന് മാറ്റാൻ കഴിയാത്തതുകൊണ്ട്, അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെ പറയുന്നു അത് നാമവും രൂപവുമാണ്. ഒരു നാമത്തിലൂടെ വെളിപ്പെടുന്ന ഒരു വസ്തുവാണ് ആത്മാവിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. തന്റെ പരമാർത്ഥ രൂപത്തിൽ നിന്ന് അതിനെ വേറെയാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ജലത്തിൽ നിന്ന് ഭേനത്തെ വേറെയാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ തന്റെ പരമാർത്ഥമായിരിക്കുന്ന അറിവും അസ്തിത്വവുമാണ്, അല്ലെങ്കിൽ അറിവാകുന്ന അസ്തിത്വമാണ്, അല്ലെങ്കിൽ അസ്തിത്വമാകുന്ന അറിവാണ്. അതിൽ നിന്ന് ശരീരാദി പ്രപഞ്ചത്തെ എത്ര സമർത്ഥൻ വിചാരിച്ചാലും ശരി, അതിനെ വേർതിരിച്ചിട്ട് അസ്തിത്വരഹിതമായൊരു പ്രപഞ്ചം അങ്ങനെയൊന്നുമില്ല. അസ്തിത്വരഹിതമായ നാമരൂപം അതല്ല, അറിവിനെ വിട്ട ഒരു നാമരൂപം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്താണ്, ഇവയ്ക്ക് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല, സ്വതന്ത്രമായ നിലനിൽപ്പെന്ന് പറയുമ്പോൾ അറിവിനെയോ അസ്തിത്വത്തെയോ വിട്ടിട്ട് ഇതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. അപ്പൊ പിന്നെ ഇതെന്താ? ആ അറിവ് അസ്തിത്വം തന്നെയാണ്, അത് തന്നെയാണ്. ശരി, അറിവ് അസ്തിത്വം എന്തുകൊണ്ടിങ്ങനെ പ്രതീതമാകുന്നു? അതാണ് നമ്മൾ പറഞ്ഞു. രജ്ജു എന്തുകൊണ്ട് സർപ്പമായി പ്രതീതമാകുന്നു? യഥാർത്ഥമായ അറിവില്ലാത്തതുകൊണ്ട്. രജ്ജുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ അനുഭവമില്ലാത്തതുകൊണ്ട് സർപ്പരൂപത്തിൽ പ്രതീതമാകുന്നു. ഇവിടെ തന്നെക്കുറിച്ച് താൻ അറിവാണ്, അസ്തിത്വമാണെന്നുള്ള ശരിയായ ബോധമില്ലാത്തതുകൊണ്ട്, ദൃഢമായ ബോധമില്ലാത്തതുകൊണ്ട് ഇത് ഈ നാമരൂപങ്ങൾ അസ്തിത്വമുള്ളതായി അനുഭവപ്പെടുന്നു. നാമരൂപങ്ങൾക്ക് അസ്തിത്വമുള്ളതായി അനുഭവപ്പെടുന്നു. ശരി, സർപ്പപ്രതീതി, സർപ്പാനുഭവം അത് തിരിച്ചറിയുന്ന ഇത് രജ്ജു തന്നെയാണ്. അതുപോലെ ഇവിടെയും വിവേകി തിരിച്ചറിയുന്നു ഈ നാമരൂപാത്മകമായ നാമം കൊണ്ടറിയപ്പെടുന്ന ഈ വസ്തുക്കൾ അത് സത്ത തന്നെയാണ്, സ്വരൂപമായിരിക്കുന്ന സത്ത തന്നെയാണ്, അപരോക്ഷമായിരിക്കുന്ന അറിവ് തന്നെയാണ്. തത്വതോ അന്യത്വേന നാസ്തി, അതിൽ നിന്നും പരമാർത്ഥത്തിൽ അന്യമായിട്ടില്ല. അങ്ങനെ നിലനിൽക്കുന്നില്ല. നമ്മൾ പ്രചരിക്കുന്നത് പരമാത്മതത്വ അന്യത്വേന നിരൂപ്യമാണ്, അത് വിചാരം ചെയ്യുന്നു അപ്പോഴേ ഉള്ളൂ. അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ വിവേകം കൊണ്ട് അത് മനസ്സിലാക്കുന്നു. രജുവിന് സർപ്പത്തെ കാണുമ്പോൾ വിചാരം കൊണ്ടാണ് അവിടെ ബോധ്യം വന്നത് എന്ന് ചോദിക്കും. അത് സർപ്പം തന്നെയാണെന്ന് വിചാരം കൊണ്ടാണ് ബോധ്യം. അല്ല, വെളിച്ചം വന്നു സർപ്പമാണെന്നറിഞ്ഞു, ഇവിടെ വിചാരത്തിന്റെ ആവശ്യം വന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയും. പക്ഷെ അവിടെയും ബോധ്യം വന്നത് വിചാരം കൊണ്ട് തന്നെയാണ്. എങ്ങനെ? രജ്ജുവിൽ സർപ്പത്തെ കൊണ്ടു, വെളിച്ചം വന്നു, സർപ്പം പോയി, രജ്ജു മാത്രമേ ഉള്ളൂ. അനുഭവം വന്നു, പക്ഷേ സർപ്പം പോകുന്നില്ല, സർപ്പം അവന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. സർപ്പത്തെക്കുറിച്ചുള്ള ഭയം അവന്റെ ഉള്ളിലുണ്ട്, സർപ്പത്തിന്റെ രൂപം അവന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവൻ വിചാരം ചെയ്യുന്നു, എന്തായിരുന്നു ആ സർപ്പം? അവിടെ വിചാരത്തിന്റെ ആവശ്യമുണ്ട്. ഇതുവരെ സർപ്പമായി അനുഭവപ്പെട്ടിരുന്ന എന്താണ്? എന്തുകൊണ്ടങ്ങനെ അനുഭവപ്പെട്ടു? ചിന്തിക്കേണ്ടി വരുന്നു. ചിന്തിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് എന്താണോ, അത് രജ്ജു തന്നെയാണ്. രജ്ജുവാണെന്നുള്ള ബോധം ഉണ്ടായതിന് ശേഷവും അവന്റെ ദൃഷ്ടിയിൽ നിന്ന് സർപ്പം മറഞ്ഞതിന് ശേഷവും അവന്റെ ഉള്ളിൽ സർപ്പമുണ്ട്. എന്തുകൊണ്ടവൻ സർപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നു? എന്താണ് പരമാർത്ഥമെന്ന് അറിഞ്ഞതിന് ശേഷം പ്രതീതമായിരിക്കുന്ന ആ മിഥ്യാവസ്തു മാഞ്ഞു പോകില്ലേ എന്ന് നമ്മൾ ചോദിക്കും. മാഞ്ഞു പോകുന്നില്ല, തന്റെ മനസ്സിനതുണ്ട്. അയ്യോ, അത് മനസ്സിലുണ്ട്, പക്ഷെ പുറമേ ഇല്ലല്ലോ. നേരത്തെ പുറമേ ഉണ്ടായിരുന്നു, ഇല്ല. സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് പുറമേ ഇല്ല. സർപ്പമല്ല രജ്ജുവാണെന്ന് അറിഞ്ഞതിന് ശേഷവും അത് പുറമേ ഇല്ല, വ്യത്യാസമില്ല. പിന്നെ എന്താണ്, മുമ്പ് പുറമെയാണെന്ന് തോന്നിയതാ, പുറമേ ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ്, ആ രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടായി, സർപ്പം പോയി. ഇല്ല, പോകുന്നില്ല. ഉള്ളതുകൊണ്ടാണ് പിന്നെ ചിന്തിക്കേണ്ടി വരുന്നത്, അതെന്താണ്, എന്തുകൊണ്ടാണ്. അതുള്ളത് കൊണ്ടാണ്, അല്ലാതെ പുറമേ ഉണ്ടായിരുന്നു പോയില്ല. മുമ്പും അത് പുറമേ ഉണ്ടായിരുന്നില്ല, മുമ്പും ഉള്ളിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും അത് ഉള്ളിൽ തന്നെ. അത് മുമ്പ് അത് ഞാൻ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരുന്നു കുറച്ച് സമയം, എന്റെ മുമ്പിൽ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അതിനെക്കുറിച്ചുള്ള സ്മരണയുണ്ട്, അതും ശരി. പ്രത്യക്ഷമായി കാണണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സമ്പർക്കം. ഇവിടെ ആ വിഷയമേ ഉണ്ടായിരുന്നില്ല, പിന്നെങ്ങനെ അത് പ്രത്യക്ഷമാകും? പറയാതെ മാനസിക പ്രത്യക്ഷമായിരുന്നു, എന്നാൽ ഇപ്പോഴും അത് മാനസിക പ്രത്യക്ഷമാണ്. മനസ്സില്ലാത്ത സർപ്പം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ചിന്തിക്കേണ്ടി വരുന്നത്, എന്തായിരുന്നു അത്? അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും, ഈ രജ്ജു എന്തുകൊണ്ടാണ് സർപ്പമായി പ്രതീതമായത്? അതുപോലെ തന്നെയാണ് ഈ നാമരൂപങ്ങളുടെ കാര്യവും. ഈ നാമരൂപങ്ങളെ അന്യമായി കാണുന്നവനെ സംബന്ധിച്ച് ഇത് ബാഹ്യമായി പ്രത്യക്ഷമായി നിലനിൽക്കുന്നതാണെന്നാണ് അനുഭവം. രജ്ജുവിനെ സർപ്പത്തെ ഞാൻ പ്രത്യക്ഷമായി കണ്ടെന്ന് പറയും പോലെ അത് നിഷേധിക്കാൻ വയ്യ. ഇതാ ഞാൻ പ്രത്യക്ഷമായി കണ്ടിരിക്കുകയാണ്, എന്റെ മുമ്പിൽ ഞാൻ കണ്ടതാണ്. വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന മുമ്പിൽ കണ്ടതല്ല, പിന്നെയോ അത് എന്റെ ഉള്ളിൽ കണ്ടതാണ്. അവിടെ മുമ്പും പിമ്പും എല്ലാം സൃഷ്ടിച്ചത് തന്റെ ഉള്ളാണ്, തന്റെ തന്നെ അറിവാണ് അതൊക്കെ സൃഷ്ടിച്ചത്. ഇതം എന്നൊരു ഭാവത്തെ സൃഷ്ടിച്ചു, അതിൽ സർപ്പം എന്ന് പറയുന്ന ഭാവം, ഇതെല്ലാം അറിവാണ്. അതുപോലെ ഈ അറിവ് തന്നെയാണ്, നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ സ്വഭാവം തന്നെയാണ്. ഈ നാമരൂപങ്ങളെ ഇങ്ങനെ ബാഹ്യമായി സൃഷ്ടിച്ചു കാണിക്കുന്നത്, ഇതം രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചു കാണിക്കുന്നത്, ഈ അറിവിന്റെ തന്നെ സ്വഭാവമാണ്. അതിന്റെ തന്നെ സ്വഭാവമാണ് ഇതിനെ അസ്തിത്വം എന്നുള്ള നിലയ്ക്ക് അനുഭവപ്പെടുന്നത്. ചിന്തിച്ച് അസ്തിത്വത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിന്തിക്കാൻ എന്താണോ ഒന്നും, കേവലമായ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് എല്ലാ ചിന്തകളും നടക്കുന്നത്. അത് രജ്ജു സർപ്പമെന്ന് പറഞ്ഞാലും മരുമരീചിക എന്ന് പറഞ്ഞാലും നാമരൂപം എന്ന് പറഞ്ഞാലും എല്ലാം ഒരുപോലാണ്, എല്ലാം അറിവിന്റെ തന്നെ സ്വഭാവമാണ്. ഇങ്ങനെ കാണുന്നത് അറിവിനങ്ങനെ സ്വഭാവം വരാം, രണ്ട് സ്വഭാവം. അറിവെന്ന് പറയുന്നത് അസ്തിത്വം സത്യമല്ലേ? അതെ, അതിനെ സത്യമായി അംഗീകരിച്ചാൽ പിന്നെ രണ്ട് സ്വഭാവമില്ല. രണ്ടാമത് ഒന്നെന്ന് പറയുന്നത് സത്യമല്ല, അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അസത്യത്തിനെ ബാധിക്കാൻ അതിന് കഴിയത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ ഭ്രാന്തിയെ സത്യം മാറ്റുന്നു, അത് സംഭവിക്കുന്നു. സത്യത്തിന് ഭ്രാന്തിക്ക് മാറ്റാൻ കഴിയുന്നില്ല. സർപ്പപ്രതീതി ഉണ്ടായി എന്തുകൊണ്ട്? അവിടെ രജ്ജുബോധമില്ലാത്തതുകൊണ്ട്, സത്യബോധമില്ലാത്തതുകൊണ്ട് പ്രതീതി ഉണ്ടാവും. സത്യബോധം ഉണ്ടായാലോ ഉടനെ അത് ഭ്രാന്തി മാറുന്നു. പിന്നെ ഭ്രാന്തിക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയാത്ത പോലും. അതിന് ഭ്രാന്തിക്ക് ബാധിക്കാൻ കഴിയുമോ? സാധ്യമല്ല. എന്തുകൊണ്ട്? ആ സത്യബോധത്തിന് ഭ്രാന്തിക്ക്, ഭ്രാന്തിയെ സത്യം ബാധിച്ചു. അങ്ങനെ സത്യബോധത്തെ ഭ്രാന്തിക്ക് ബാധിച്ചുകൂടി? ഇല്ല, സാധ്യമല്ല. എന്തുകൊണ്ട്? സത്യബോധത്തിൽ ഭ്രാന്തിക്ക് നിലനിൽപ്പില്ല. വെളിച്ചത്തിലെ ഇരുട്ടിന് നിലനിൽപ്പില്ലാത്തതുപോലെ രജ്ജുബോധം വന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെ സർപ്പബോധമില്ല. അല്ല, നേരത്തെ രജ്ജു ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് സർപ്പബോധം ഉണ്ടായിരുന്നു. അത് ശരിയാ, രജ്ജു ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ രജ്ജുബോധം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചാണ്, അതാണ് മുഖ്യം. രജ്ജു തന്നെ ഏകമായിരുന്നു, പക്ഷെ അവിടെ രജ്ജുബോധം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അജ്ഞാന രജ്ജു അജ്ഞാനം, ആ ബോധമില്ലായ്മ, അവിടെ സർപ്പബോധം ഉണ്ടാകുന്നു. അതുപോലെ ഇതിന്റെ പരമാർത്ഥബോധം ഇല്ലാതിരിക്കുമ്പോൾ ഈ നാമരൂപങ്ങളുടെ നാമരൂപ പ്രതീതി ഉണ്ടാകുന്നു. പ്രതീതി ഉണ്ടാകുക മാത്രമല്ല, സത്യമായ പ്രതീതി ഉണ്ടാകുന്നു, ഭൗതിക പ്രതീതി ഉണ്ടാകുന്നു. അതിനാണ് ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യമാണെന്നുള്ള അനുഭവം തന്നെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഈ പരമാർത്ഥബോധം ഇല്ലാത്തതുകൊണ്ട്. പരമാർത്ഥബോധം ഉണ്ടാകുമ്പോഴോ പിന്നെ ഈ നാമരൂപാത്മകമായ മിഥ്യാപ്രതീതിയില്ല. അതെങ്ങനെ പറയാൻ പറ്റും? രജ്ജുസർപ്പത്തിന്റെ കാര്യത്തിൽ ശരിയാണ്, അവിടെ സർപ്പപ്രതീതി പോയി. ഇല്ല, അവിടെയും പോയിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. അവിടെയും സർപ്പപ്രതീതി പോകുന്നില്ല. രജ്ജുബോധം ഉണ്ടായിട്ടും വീണ്ടും വിചാരം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലേ? എന്താണത്? എങ്ങനെയാണത്? എന്തുകൊണ്ട് സംഭവിച്ചു? എത്രയോ ഭ്രാന്തികളുണ്ടായി, ആ ഭ്രാന്തികളിൽ നിന്നെല്ലാം മുക്തമായി വീണ്ടും ആ ഭ്രാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ ഭ്രാന്തിയിൽ നിന്നും മുക്തമായ മനസ്സ് തന്നെ ചിന്തിക്കണമെങ്കിൽ അവിടെ വിഷയം വേണ്ടേ? അത് ശരി, അവിടെ പുറമേ ഇല്ല, ഉള്ളിൽ അപ്പുറമേ ഉള്ളെന്നുള്ള ഭേദമില്ല. അത് നമ്മൾ മനസ്സിലായി. ഒരിക്കലും ഇത് പുറമേ അല്ല, മറിച്ച് എന്താണ്? എപ്പോഴും ഇത് ഉള്ളിലാണ്. ഉള്ളെന്ന് വെച്ചാൽ എന്താ? ബോധം. ബോധം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഉള്ളു പുറം എന്നുള്ള വ്യത്യാസമില്ലാത്തതാണ്. പക്ഷെ ആ ബോധം തന്നെ എന്ത് ചെയ്യുന്നു? അവിവേകം കൊണ്ട് ഉള്ള് പുറം എന്നുള്ള രണ്ട് ഭാവത്തെ സൃഷ്ടിക്കുന്നു. ഒന്ന് അഹംവൃത്തിയും മറ്റൊന്ന് ഇദംവൃത്തിയും. അത് ഈ ഭ്രാന്തിയുടെ സൃഷ്ടിയാണ്. അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അറിവിത് രണ്ട് സൃഷ്ടിക്കുന്നു, അഹമൊന്നും ഇതമൊന്നും. അതുകൊണ്ട് അനുഭവം വരുന്നു, ഞാനിത് സർപ്പത്തെ കാണുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകും. അത് ഈ അരവിന്ദ് തന്നെ സ്വഭാവവിശേഷങ്ങൾ. അതാണ് ഈ സ്വഭാവവിശേഷങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ അത് ഏകാന്തമായി അദ്വൈതമായിരിക്കുന്നു. അതാണ് സുഷുപ്തി. ജാഗ്രതയിലേക്ക് വരുമ്പോൾ അകവും പുറവുമായി ഈ നാമരൂപങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു അറിവ് തന്നെ. ഈ നാമരൂപങ്ങളെല്ലാം എന്താണ്? അത് അറിവ് തന്നെയാണ്. അറിവെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം. അതെങ്ങനെ സ്വഭാവം? അത് സ്വഭാവമാകും. അതാണ് നമ്മൾ ചിന്തിച്ചത്. സ്വഭാവമാകുന്നുണ്ട്, അറിവിന് ദോഷമൊന്നുമില്ല. കാരണം അറിവിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. അത് പരമാർത്ഥമാണ്, മാറ്റം സംഭവിക്കുന്നു. പിന്നെ പരമാർത്ഥമല്ലാത്തത് അതിനൊരിക്കലും പരമാർത്ഥത്തെ ബാധിക്കാനോട്ട് കഴിയുന്നുമില്ല. പരമാർത്ഥമല്ലാത്തെങ്ങനെയാ പരമാർത്ഥത്തെ നിരാകരിക്കുന്നത്? അപ്പം നാമരൂപങ്ങൾക്കൊരിക്കലും ഈ തത്വത്തെ നിരാകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിനവിടെ ഈ അരവിന്ദന് സ്വഭാവമായിരിക്കുന്ന വിവേകജ്ഞാനം ആവശ്യമാണ്. ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നത് അങ്ങനെ നിരാകരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ് നിരൂപ്യമാണേ, അതാണ് അങ്ങനെ വിവേചനം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ വിവേചനം ചെയ്യുമ്പോൾ നാമരൂപേ നാമരൂപങ്ങൾ മൃതാദി വികാരവ മൃത്ത് ജലം ഇവയുടെ വികാരങ്ങളെപ്പോലെ വസ്തുവന്തരേ അന്യവസ്തു അന്യത്വേന തത്വനസ്ഥ അന്യമായി എന്നുവെച്ചാൽ സ്വതന്ത്രമായി തത്വത്തിലല്ലാതെ. ഓരോ വാക്കും വളരെ സൂക്ഷ്മമായും അതിശയം വ്യക്തമായും ആ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി വളരെ കണക്കുകൂട്ടി പ്രയോഗിച്ചിരിക്കുകയാണ്. നാമരൂപവും വസ്തുന്തരങ്ങളല്ല. എന്തിൽ നിന്നും? ഈ അറിവിൽ നിന്നും, ഈ സത്തയിൽ നിന്നും, ഈ പരമാർത്ഥമായ തന്റെ സ്വരൂപത്തിൽ നിന്നും. തത്വത്തിൽ അന്യമല്ലെന്നാണ്, അന്യമല്ലെന്ന് പറയുന്നില്ല, അന്യം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ അന്യമായി അറിയുന്നു. എന്തുകൊണ്ട്? ഞാനിതാ ഇതിനെ അറിയുന്നു. അടുത്ത ഭാഷകാരൻ പറയും, ഈ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയല്ല അദ്വൈതം പറയുന്നു. ഈ അനുഭവത്തെ ഇല്ലാതാക്കാനോ ഈ അനുഭവത്തെ മറക്കാനോ ഒന്നുമല്ല. ഈ അനുഭവം ഉള്ളത് തന്നെയാണ്, പക്ഷെ തത്വത്തിലല്ല ഉള്ളതെന്ന് പറയുമ്പോൾ തത്വത്തിലെന്ന് ധരിക്കരുത്. പിന്നെ ഇത് എന്നെ പറയും, ഒരു ഭ്രാന്തമായ അനുഭവം എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രതീതി എന്നുള്ള നിലയ്ക്ക്, പരമാർത്ഥമല്ലാത്ത അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം അന്യമായിട്ടുണ്ട്. ആണ് പറയുന്നത് തത്വതോ അന്യത്വേന നഷ്ട, തത്വത്തിൽ ഇത് അന്യമായിട്ടില്ല. സലില ഭേന ഘടാദി വികാരവ ദേവ അവന് ദൃഷ്ടാന്തം പറയും. ഈ തത്വത്തെ മനസ്സിലാക്കുന്നത് ദൃഷ്ടാന്തം തന്നെ തന്നെയുണ്ട്. അതാണ് ഈ അവസ്ഥ അത്രയും തന്നിൽ അനുഭവിക്കുന്ന ഈ അവസ്ഥ അത്രയും. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിനുണ്ട്. ഒരു തരത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയും തന്റെ ഈ അനുഭവതനവും ഒക്കെ ഇതെല്ലാം ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭ്രാന്തിയിൽ നിന്നും അവന്റെ ബോധത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൃഷ്ടാന്തം പറയുന്നത് സലിന ഭേന ഘടാദി വികാരവ ദേവ, ഇതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ വിവേകപൂർവകമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിഷേധിക്കാൻ പറ്റത്തില്ല. അവിവേകമില്ലെങ്കിൽ കാര്യം വേറെ. അതുകൊണ്ട് നാമരൂപ ഉപാധികൾ ഉണ്ട് എന്ന് കരുതിയാൽ പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയാൻ പറ്റില്ല. ഉള്ളത് മിഥ്യയാകത്തില്ല. പിന്നെ ഈ നാമരൂപങ്ങൾ തത്വത അന്യത്വേന നഷ്ട, പരമാർത്ഥത്തിൽ അന്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മിഥ്യയാകുന്നതിനൊരു പ്രപഞ്ചമില്ല. അപ്പൊ സത്യമാകാനും ഒരു പ്രപഞ്ചമില്ല, മിഥ്യയാകാനും ഒരു പ്രപഞ്ചമില്ല. പിന്നെ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നതോ അദ്വൈതത്തിൽ അത് അസംബന്ധമാണോ? അല്ല. ഇത് അന്യത്വേന നിലനിൽക്കുന്നു എന്ന് കരുതുന്നവൻ ഇതിന് സ്വതന്ത്രമായ തത്വത്തിലുള്ള ഒരു നിലനിൽപ്പുണ്ട് തന്നെ വിട്ടിട്ട് എന്ന് കരുതുന്നവനോട് പറയുകയാണ്, നിന്റെ ആ കൽപ്പന മിഥ്യയാണ്. എന്നുവെച്ചാൽ നിന്റെ അറിവ് മിഥ്യാബോധമാണ്. ഇതിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്ന് പറയുന്നത് നിന്റെ അറിവല്ലേ പറയുന്നു, അത് നിന്നോട് പറയുന്നുണ്ടോ? ഞാനിതാ ഇവിടെ സ്വതന്ത്രമായി നിൽക്കുന്നു, നാമരൂപങ്ങൾ വിളിച്ചു പറയും, ഞങ്ങൾക്കെല്ലാം സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്നില്ല. നിന്റെ അറിവാ പറയുന്നു ഈ നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്ന്. ആ അറിവ് അത് മിഥ്യയാണ്, അത് പരമാർത്ഥമല്ല. എന്നുവെച്ചാൽ അത് ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? തത്വത അന്യത്വേന നസ്തഃ. തത്വത്തിൽ അന്യമായി അത് നിലനിൽക്കുന്നില്ല. അപ്പൊ ആ തത്വം തന്നെയാണ് നാമരൂപാത്മകമായി നിലനിൽക്കുന്നത്. ഭാഷകാരൻ വേറെടുത്ത് പറയും, ഈ നാമരൂപങ്ങൾ പരമാർത്ഥമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയും. അത് ഇവിടെയായിട്ട് വിരോധം വരരുത്. അതാണ് തത്വം. എന്താണ് നാമരൂപങ്ങൾ തത്വമാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നാമരൂപങ്ങളുടെ തത്വം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് അതിന്റെ തത്വം? അതാ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല, മറിച്ച് നാമരൂപങ്ങളെ പരമാർത്ഥത്തിൽ നിന്ന് വേറെ ആക്കിയിട്ട് നാമരൂപങ്ങൾക്കൊരു തത്വമുണ്ട്, വേറൊരു പരമാർത്ഥമുണ്ട്, അങ്ങനെയല്ല പറയുന്ന ഒന്നാണ്. അത് വസ്തുന്തരി തത്വതു നസ്തഃ സലിലഭേന കടാദി വികാരവദേവ. തഥാ, ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ നാമരൂപങ്ങളല്ല, ഈ പ്രപഞ്ചം തത്വത്തിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ തത്വം തന്നെ. ചിലർക്ക് അങ്ങനെ ഒരു ഭ്രാന്തിയുണ്ട് അദ്വൈതത്തിൽ തന്നെ. ഇത് തത്വത്തിൽ നിന്ന് അന്യമല്ല എന്നേ പറയുന്നു, ഇത് തത്വമാണെന്ന് പറയുന്നില്ല. അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നാമരൂപങ്ങൾ തത്വത്തിൽ നിന്ന് അന്യമല്ല, പക്ഷെ ഇത് തത്വമല്ല. അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാമരൂപങ്ങൾ തത്വത്തിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ അതെന്താണ്? അത് സ്വതന്ത്രമായ തത്വമുള്ള ഒന്നാണോ? അല്ല. അത് ഭാഷകാരൻ നിഷേധിക്കുന്നു. തത്വത്തിൽ നിന്ന് അന്യമല്ല, സ്വതന്ത്രമായ തത്വമുള്ളതുമല്ല. അപ്പൊ പിന്നെ എന്താണ്? അത് തത്വം തന്നെയാണ്, അത് പരമാർത്ഥം തന്നെയാണ്. ചിലർ പറയുന്നു അത് പരമാർത്ഥമെന്ന് ഞങ്ങൾക്ക് പറയാൻ വയ്യ. പിന്നെന്താണ് അത് തത്വമെന്നോ അങ്ങനെ പറയുന്നു, തത്വം അല്ല എന്നോ നിർവചിക്കാൻ കഴിയുന്നില്ല. അതാണ് ബുദ്ധി കുഴങ്ങിപ്പോകുന്നു. തത്വമാണെന്നോ തത്വമല്ല എന്നോ നിർവചിക്കാൻ വയ്യ, ഇങ്ങനെ ചിന്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതാ പരമാർത്ഥ വസ്തുവിൽ നിന്ന് അന്യമല്ല, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തത്വം എന്ന് പറയാം. പക്ഷേ ഇത് സ്വതന്ത്രമായി തത്വമായി നിൽക്കുന്നില്ല, അതുകൊണ്ട് തത്വം എന്ന് പറയാനും വയ്യ. ഇതൊരു യുക്തിയാണ്. ആ യുക്തി നോക്കുമ്പോൾ ഇത് നാമരൂപങ്ങൾ അനിർവചനീയമാണെന്ന് പറയും. കേവല യുക്തി ആശ്രയിക്കുന്നു. ഇതൊരു യുക്തിയാണല്ലോ. യുക്തി എന്നുള്ളതിനെ പറയുന്ന തർക്കം. ഒരു തർക്കത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തുവരും? നാമരൂപങ്ങൾ അനുവചനീയം. പക്ഷെ ഇവിടെ തർക്കത്തെ അല്ല ആശ്രയിക്കാൻ പറയുന്നു. പിന്നെന്താണോ തത്വദൃഷ്ട്യ. നിങ്ങൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ തർക്കത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. തർക്കം എപ്പോഴും അനിശ്ചിത സ്വഭാവമാണ് ഉള്ളതാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചും തർക്കത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നിശ്ചയത്തിലെത്തിക്കത്തില്ല, അനിശ്ചിത സ്വഭാവത്തിലെത്തിക്കരുത്. ഇവിടെ ഇപ്പൊ പകലാണോ രാത്രിയാണോ നിശ്ചയിക്കാൻ പ്രയാസമാണ്. ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ട് ഇവിടെ പകൽ, വേറെ ഭാഗത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് അത് രാത്രി. അപ്പോ തർക്കിക്കാൻ പോയാൽ രണ്ടും തർക്കിക്കാം, വെളിച്ചമുള്ളതുകൊണ്ട് ഇവിടെ പകലെന്നും വെളിച്ചമില്ലാത്തതുകൊണ്ട് രാത്രിയും. പിന്നെ അതിന് ദേശഭേദം കാലഭേദങ്ങളൊക്കെ കൽപ്പിച്ച അവസാനം തത്വത്തിലെത്തേണ്ടി വരും തർക്കത്തെ വിട്ടിട്ട്. അത് തർക്കം അനിശ്ചയ സ്വഭാവമുള്ളതാണ്, അതിനെ യുക്തിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെ അതല്ല, തർക്കദൃഷ്ടിയല്ല ആശ്രയിക്കുന്നത്, തത്വദൃഷ്ടിയാണ്. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രത്യേകം പറയുന്നു. എന്താണ് പരമാർത്ഥദൃഷ്ടിയ? അങ്ങനെ ചിന്തിക്കുക, തർക്കദൃഷ്ടി വിടുക. പരമാർത്ഥദൃഷ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ നാമരൂപങ്ങൾക്ക് സ്വത ആയ തത്വമില്ല. അപ്പോൾ അത് മനസ്സിലായ സ്വതന്ത്ര തത്വമില്ലാത്തതാണ്. എന്നാൽ പരമാർത്ഥ തത്വത്തിൽ നിന്ന് അത് അന്യമല്ല. അപ്പോൾ അത് പരമാർത്ഥ തത്വമായി. അവിടെ തർക്കത്തെ ആശ്രയിക്കുന്നില്ല, തത്വത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ തത്വദൃഷ്ടിയിൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് പരമാർത്ഥം തന്നെ. അതിന് തർക്കദൃഷ്ടിയിൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്നതിന് മായയെന്നോ മിഥ്യയെന്നോ ഭ്രമമെന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ പറയാം. അത് പറഞ്ഞാൽ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? ഭ്രമം, മായ, മിഥ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നാണ്, നിശ്ചയിക്കാൻ കഴിയുന്നില്ലെന്നാണ്. തത്വേന അന്യത്വേനവ നിശ്ചയതും അശക്യഹ എന്നൊക്കെ പറയും പണ്ഡിതന്മാർ. തർക്കത്തിൻ്റെ വഴിക്ക് പോയാൽ നിശ്ചയിക്കാൻ ഒക്കത്തില്ല. നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നിനാണ് പറയുന്നത് മായയെന്ന്. പിടികിട്ടുന്നില്ല. ഇന്ദ്രജാലക്കാരൻ ആനയെ ഉണ്ടാക്കി കാണിക്കുന്നു, അത് കൊമ്പും കുലുക്കി നടക്കുന്നുണ്ട്, അതില്ലാത്തതെന്ന് പറയാൻ വയ്യ. എന്നാൽ ഇവിടെ ഒരു ആനയും ആനക്കാരനും വന്നിട്ടില്ല, അതുകൊണ്ട് ഉള്ളതെന്നും പറയാൻ വയ്യ. ആശയക്കുഴപ്പം വരും. എത്ര ചിന്തിച്ചാലും പിടികിട്ടില്ല, ഞാൻ പ്രത്യക്ഷമായി കണ്ടതാണ്. ഇതാണ് മായ എന്ന് പറയുന്നത്. ഈ പരമാർത്ഥത്തെക്കുറിച്ച് തർക്കദൃഷ്ടിയിലൂടെ പോയി കഴിഞ്ഞാൽ മായയിൽ, അവിദ്യയിൽ, മായ അല്ലെങ്കിൽ ഭ്രാന്തി ഇവിടെ എത്തിച്ചേരും. പരമാർത്ഥദൃഷ്ടി പോയാലോ പരമാർത്ഥ തത്വത്തിലെത്തിച്ചേരും. ഭക്ഷ്യകാലം ചിലപ്പോൾ ഈ എതിരാളികളെ പരാജയപ്പെടുത്താൻ വേണ്ടി തർക്കദൃഷ്ടി അവലംബിക്കും. ഈ മായാജാലക്കാരൻ മായയെ കാണിക്കുന്നതിനാണ്, മറ്റുള്ളവരുടെ മനസ്സിനെ കുഴയ്ക്കാൻ വേണ്ടിട്ട്, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വിനോദം, ഒരു തമാശ. കാണുന്നവൻ അമ്പര ഇന്ദ്രജാലം, മഹേന്ദ്രജാലം. അപ്പോ എതിരിടാൻ വരുന്നവനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആ മായാപ്രയോഗം എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞ് അവനോട് മനസ്സിലാകത്തില്ല. അവനോട് തത്വം പറഞ്ഞു ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. തൽക്കാലം ശല്യം മാറിപ്പോട്ടെ, ഇവനോട് സംസാരിച്ച് സമയം കളയാനില്ല എന്ന് പറഞ്ഞ അവിടെ മായാജാലം പ്രയോഗിച്ചിട്ട് ഈ തർക്കദൃഷ്ടി അവലംബിച്ചിട്ട് ചിലർ ഇപ്പോൾ പറയും ഇത് മായയാണെന്ന് പറയും. തത്വദൃഷ്ടി പറയുമ്പോൾ പറയും ഇത് പരമാർത്ഥമാണ്. അത് ഇവിടെ തത്വദൃഷ്ടിയിലാണ് പറയുന്നു. ഇത് വാദത്തിന് വേണ്ടി പറയുന്നതല്ല, എതിരാളിയെ പരാജയപ്പെടുത്താനോ തനിക്ക് ജയിക്കാനോ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ സംസാരിക്കും. നിത്യഭ്യോഗമാ, അങ്ങനെ നമുക്ക് സ്വീകരിക്കാം. തൽക്കാലം നീ മാറിപ്പോ, ഭൂതപ്രേതങ്ങളെയൊക്കെ ഒഴിവാക്കുന്ന പോലെ ഉച്ചാടനം ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല. പരമാത്മദൃഷ്ടിയാൽ എന്താണ്? തദപേക്ഷ ഏകമേവ അദ്വിതീയം. അതാണ് പരമാർത്ഥദൃഷ്ടിയിൽ പറയും. ഇത് വളരെ അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരമാർത്ഥദൃഷ്ടിയിൽ എന്താണ്? തത്വദൃഷ്ടിയ ഏകമേവ അദ്വിതീയം, നേഹ നാനാസ്തി കിഞ്ചന. ശ്രുതി പറയുന്നതാണ് ഇവിടെ നാനാത്വമില്ല, സത്യവും മിഥ്യവും എന്ന് രണ്ടില്ല, ആത്മാവും മായയും എന്ന് പറയുന്ന രണ്ടെണ്ണമില്ല, അങ്ങനെയൊന്നുമില്ല. കിഞ്ചന ഇത്യാദി പരമാർത്ഥ ദർശന ഗോചരത്വം. അത് വ്യക്തമായി പറയാണ്. ഈ പ്രപഞ്ചം പരമാർത്ഥജ്ഞാനത്തിന് വിഷയമാകുന്നു എന്നാണ്. ഗോചരം എന്ന് വെച്ചാൽ വിഷയം, പരമാർത്ഥജ്ഞാനത്തിന് വിഷയമാകുന്നു. എന്താണ്? മിഥ്യാജ്ഞാനത്തിലല്ല, മായാജ്ഞാനത്തിനല്ല, മറിച്ച് പരമാർത്ഥജ്ഞാനത്തിന് ഗോചരമാകുന്നു. എന്ത്? നാമരൂപാദി കാര്യജാതം. നാമരൂപാദി കാര്യജാതം പരമാർത്ഥജ്ഞാനത്തിന് വിഷയമാകും. അതുകൊണ്ട് ശങ്കരാചാര്യർ മായാവാദിയല്ല. അത് ശങ്കരാചാര്യര് ഭാഗികമായി മനസ്സിലാക്കിയിട്ട് ആൾക്കാർ പറയുന്നതാണ് മിഥ്യാവാദിയാണ് മായാവാദിയാണ്. അതല്ല ശങ്കരാചാര്യരുടെ സിദ്ധാന്തം. പിന്നെ ശങ്കരാചാര്യൊരു മായാജാലക്കാരനാണ്, ഇന്ദ്രജാലക്കാരനാണ്. ഇന്ദ്രജാലക്കാരനാണ് എന്തിന്? ഈ പ്രതിവാദികളുടെ മർക്കടമുഷ്ടിയുള്ളവരുടെ ബുദ്ധിയെ മോഹിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില ഇന്ദ്രജാലങ്ങൾ പ്രയോഗിക്കും. അത് കണ്ടിട്ട് ഈ ഇന്ദ്രജാലം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഈ മർക്കടമുഷ്ടിയുള്ളവർ താർക്കികന്മാർ അവർ പറയുന്നു, അയാളടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, അയാൾ വലിയ മായാവാദിയാണ്, ഇന്ദ്രജാലക്കാരനാണ്, അടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തത്വം മനസ്സിലാക്കാതെ ആക്ഷേപിക്കുന്ന. മറിച്ചാണെങ്കിൽ ഇവിടെ സ്പഷ്ടമായും പറയുന്ന എന്താണ്? കിഞ്ചന ഇത്യാദി പരമാർത്ഥ ദർശന ഗോചരത്വം, പരമാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകുന്നു. എന്ത്? പ്രപഞ്ചം. അല്ലാതെ മായാജ്ഞാനത്തിന് വിഷയമാകുന്നു എന്നല്ല. ഇത് മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും നമ്മളിത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ വരികൾ വ്യക്തമായി വരുന്ന ഇവിടെയാണ്. നിർഭാഗ്യവശാൽ ഇതിനെയും മായാവാദമായിട്ട് വ്യാഖ്യാനിക്കുന്ന അദ്വീതികളുമുണ്ട്, വലിയ പണ്ഡിതന്മാരൊക്കെ തന്നെ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട്. പരമാർത്ഥദൃഷ്ടിയ അന്യത്വേന തത്വതഃ നസ്തഃ പരമാർത്ഥദർശന ഗോചരമാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പരമാർത്ഥജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നു. പ്രതിപദ്ധ്യത ജ്ഞായതേ, അങ്ങനെ ഒരു ബോധമുണ്ടാകുന്നു. പിന്നെ വ്യാഖ്യാനിക്കുന്നത്, വ്യാഖ്യാനം എന്ന് പറയുന്നൊരു കൗശലമാണ്, എങ്ങനെയും വ്യാഖ്യാനിക്കാം ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഭാഷകാരൻ ഒഴുകാരം പറയുന്നത് എന്താണ്? തത്വദൃഷ്ട്യ, തത്വദൃഷ്ടിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആ തത്വദൃഷ്ടിയിൽ കാണുമ്പോൾ എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചത്തെ കാണാൻ വേണ്ടിയിട്ടാണ് തത്വദൃഷ്ടി. അപ്പോൾ ഇത് ആ തത്വം തന്നെയാണ്, പരമാർത്ഥം തന്നെയാണ്. യഥാത് സ്വാഭാവികയ അവിദ്യ ബ്രഹ്മസ്വരൂപം രജ്ജു ശുക്തിക ഗഗനസ്വരൂപവദേവസ്യേന രൂപേണ വർത്തമാനം കേനചിത് അസ്പൃഷ്ടസ്വഭാവമപി സൻ നാമരൂപകൃതകാര്യകരണ ഉപാധിഭ്യോ വിവേകേന അവധാര്യതെ നാമരൂപ ഉപാധിദൃഷ്ടിരേവ ച ഭവതി സ്വാഭാവികി തഥാ സർവോയം വസ്തുന്തര അസ്തിത്വ വ്യവഹാര. അത് തന്നെ വളരെ വ്യക്തമായി പറയും. സ്വാഭാവിക്യ അവിദ്യയ ബ്രഹ്മസ്വരൂപം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്ന നേരത്തെ തത്വം എന്ന് പറഞ്ഞു, പരമാർത്ഥം എന്ന് പറഞ്ഞു, ഇവിടെ ബ്രഹ്മമെന്ന് പറയുന്നു. ആ ബ്രഹ്മസ്വരൂപം അവിദ്യ കൊണ്ടാണ് നാമരൂപങ്ങളായി അനുഭവപ്പെടുന്നത്. ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവിക്യ, സ്വാഭാവികമാണെന്ന് അതാണ് നേരത്തെ പറഞ്ഞു. അറിവെന്ന് പറയുന്നത് പരമാർത്ഥമായും ഭ്രാന്തമായും ഒന്നു തന്നെ മാറുന്നു. അപ്പോൾ അവിടെ ചില ജീവിതം നിർഗുണമായിരിക്കുന്ന, നിർവികാരമായിരിക്കുന്ന, തത്വത്തിന് അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ബ്രഹ്മത്തിന് ഭ്രാന്തിയും എന്ന് പറയും. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വസ്തുവിൻ്റെ ആ സ്വരൂപത്തിന് അത് നിർഗുണമെന്നോ നിർവികാരമെന്നോ അവികാരിയെന്നോ എന്തോ പറഞ്ഞു പറയുക, അതിൻ്റെ സ്വരൂപത്തിന് മാറ്റം വരാതെ സംഭവിക്കുന്നതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. സാർ നമ്മൾ പറയാറുണ്ടല്ലോ, മരുഭൂമിയിലെ ജലം മരുഭൂമിയിൽ നനയ്ക്കുന്നില്ല, കാനൽ ജലം മരുഭൂമിയെ നനയ്ക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ മരുഭൂമിയിലെ ജലമാണെങ്കിൽ നനയ്ക്കും, അത് കാനൽ ജലമാണെങ്കിൽ നനയ്ക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ, അതിൻ്റെ സ്വഭാവത്തെ വരുന്ന ഈ മാറ്റത്തെ ഭ്രാന്തി എന്ന് പറയുന്നത്. അപ്പം അത് സംഭവിക്കുന്നതിന് ദോഷമില്ല, അതിന് മാറ്റം വരാതെയാണ് സംഭവിക്കുന്നതെങ്കിൽ. രജ്ജുവിൽ ഒരു മാറ്റവും വരാതെ അതിന് സർപ്പമായി വരാമെങ്കിൽ രജ്ജുവിൻ്റെ ഏകത്വം നിർഗുണത്വം നിർവികാരത്വം ഇതിന് എന്തെങ്കിലും ദോഷം വരുന്നുണ്ട്. പക്ഷേ രണ്ടാമത് വരുന്നതിനെ ഭ്രാന്തിയായി അത് പരമാർത്ഥമല്ലാതെ അംഗീകരിക്കും. പരമാർത്ഥമല്ലാതെ എങ്ങനെ സംഭവിക്കാം? അങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിക്കും ആചാര്യനോട്. പറയും അത് നോക്ക്, രജ്ജു സർപ്പത്തെ നോക്ക്, അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, അതിനൊരു മാറ്റവും വരുത്താതെ തന്നെ അവിടെ സർപ്പം വന്നില്ലേ? ഇതെന്താണ്? ഇതാണ് ഇന്ദ്രജാലം മറിമായ എന്ന് പറയും. അവിടെ ഇന്ദ്രജാലം അല്ലെങ്കിൽ മറിമായോ എന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തുവിനെ സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതല്ല. രജ്ജുവിന് ഒരു മാറ്റവും വരുത്താതെ ഒരു പ്രതീതി ഉണ്ടാകാമെങ്കിൽ ആ പ്രതീതിക്ക് വേണ്ടി പറയുന്ന ഒരു സമാധാനമാണ്. അവിടെ പ്രാധാന്യം എന്താണ്? ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്ന് പറയുകയല്ല, മായ എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുകയല്ല, മറിച്ച് അതിൻ്റെ ആ പരമാർത്ഥ സ്വരൂപത്തിന് ഒരു മാറ്റവും വരാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ തൻ്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപം അത് ഏകവും അദ്വൈതവുമായിരിക്കെ തന്നെ അതിലൊരു മാറ്റവും വരുത്താതെ തന്നെ ഇതെല്ലാം സംഭവിക്കാം. അതിന് ഒരു മാറ്റവും വരാതെ ഇരിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അതാണ് സുഷുപ്തി ദൃഷ്ടാന്തം. അവിടെ ഇതൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഉണ്ടായി. അവിടെ മായ ഉണ്ടായിരുന്നു, അവിടെ ഏതെങ്കിലും മായ കണ്ടോ? അവിടെ രജ്ജു സർപ്പത്തൊക്കെ ഉണ്ടോ? ഇല്ല. അവിടെ ഒരു മാറ്റവും ഇല്ലാതെ ഇരുന്നു, എന്നിട്ട് ഇവിടെ ഈ മാറ്റങ്ങളെല്ലാം വന്നു. ഇതിനെന്ത് പറയും? ഇതിന് പറയും അവിദ്യ. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ സ്വഭാവം വേറെ സമാധാനമില്ലല്ലോ. എന്തായാലും ഇത് അംഗീകരിച്ചേ പറ്റൂ. ഈ രണ്ടവസ്ഥയും രണ്ടും സ്വാനുഭവമാണ്. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, ജാഗ്രത എന്ന് പറയുന്ന അനുഭവമാണ്, രജ്ജു എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, അവിടെ സർപ്പം എന്ന് പറയുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിന് രണ്ടിനെ അംഗീകരിച്ചേ പറ്റും. പിന്നെ അനുഭവത്തെ നിഷേധിക്കാൻ വയ്യോ. പിന്നെ എന്തുകൊണ്ട്? ഒന്ന് സത്യവും മറ്റൊന്ന് ഭ്രാന്തിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അതിൻ്റെ സ്വഭാവമാണ്. അത് അവിടെ പറഞ്ഞെന്താണ്? ഇതൊക്കെ തുര്യൻ്റെ സ്പന്ദനമാണ് എന്നവിടെ പറഞ്ഞു. ഇവിടെ പറയുന്ന സ്വഭാവമാണ് ദേവശേഷ സ്വഭാവം എന്ന ദേവന്റെ സ്വഭാവമാണ്. അതുകൊണ്ടിവിടെ ഭ്രാന്തി കൊണ്ടിവിടെ രണ്ടാകുന്നില്ല. സ്വാഭാവികയ അവിദ്യ ബ്രഹ്മരൂപം രജ്ജു ശുക്തിക ഗഗനസ്വരൂപദേവ ശേന രൂപേണ വർത്തമാനം പറയും. അത് അതിൻ്റെ സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്, അതിന്റെ പരമാർത്ഥത്തിൽ തന്നെ സ്ഥിതി ചെയ്യാണ്. ഇനി ജാഗ്രത്തിനും താൻ തുരിയനാണ്, ജാഗ്രത്തിനും താൻ സുപ്തനാണ്, അതാണ് പരമാർത്ഥരും. അതിനൊരു മാറ്റവും വരാതെ തന്നെ ആണ് പറഞ്ഞത്. അവിടെ കാനൽ ജലം വരുന്നത് മരുഭൂമിയിൽ അല്പം പോലും നനയ്ക്കാതെ തന്നെ അത് പ്രതീതമാകുന്നു. കേനചിത് അസ്പൃഷ്ട സ്വഭാവമോ വി എന്നുള്ള പറയുന്നു. ഇതിനൊന്നും ബാധിക്കുന്നില്ല. മായയോ അവിദ്യയോ മായാകാര്യങ്ങളോ നാമരൂപങ്ങളോ ഒന്നും ഇതിനെ സ്പർശിക്കുന്നില്ല. അസ്പൃഷ്ട സ്വഭാവം ഒന്നുമായും സ്പർശിക്കാത്ത ഈ ഭ്രാന്തിജന്യമായ വികാരങ്ങളെന്ന് പറയുന്നു, അല്ലെങ്കിൽ മായാകാര്യങ്ങളെന്ന് പറയുന്നു. ഈ പ്രപഞ്ച ഭാനം അതിനെ സ്പർശിക്കുന്നില്ല. അസ്പൃഷ്ട സ്വഭാവമവി സൻ, അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഒരു മാറ്റവും വരാതെ നാമരൂപകാരീകരണ ഉപാധിഭ്യോ, നാമരൂപകാരീകരണ ഉപാധികൾ അതാണിതല്ല, നാമരൂപങ്ങളും നാമരൂപകൃത കാരീകരണ ഉപാധി. നാമരൂപങ്ങൾ ഓരോ നാമം കൊണ്ടും തിരിച്ചറിയുന്ന രൂപങ്ങൾ, അതുകൊണ്ട് വരുന്ന കാര്യകരണങ്ങൾ, ഇത് ശരീരമാണ്, ഇന്ദ്രിയമാണ്, മനസ്സ്, ഇതിൽ നിന്നും വിവേകേന അവധാരിയതെ, ഇപ്പോ ഈ ജാഗ്രതയിൽ വിവേകം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല, നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇതിനെ തിരിച്ചറിയേണ്ടത് വിവേകം കൊണ്ടാണ്. ഒരുവനതിനെ വിവേകം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല, മറിച്ച് നാമരൂപ ഉപാധി ദൃഷ്ടി രേവഭൂതി, നാമരൂപ ഉപാധി ദൃഷ്ടിയോടുകൂടിയിരിക്കുന്നു, പറയുന്നു ഞാൻ ഇന്നാരാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഇതാണ് നാമരൂപ ഉപാധി ദൃഷ്ടി. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ തത്വദൃഷ്ടിയല്ല എന്നർത്ഥം. ആ തത്വദൃഷ്ടി തരുന്ന ഏതാണ് വിവേകം. നാമരൂപ ഉപാധി ദൃഷ്ടി എന്ന് പറയുന്നതോ ഇത് അവിവേകം കൊണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെ തന്നെ അവിവേകമെന്നോ, രണ്ട് രീതിയിലും പറയാം. അവിവേകം കൊണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ പരമാർത്ഥം അറിയാത്തതുകൊണ്ട്. ഇത് അവിവേകം തന്നെ എന്തുകൊണ്ട് പറയുന്നു? ഞാൻ ഇന്നാരാണെന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട്. നാമരൂപ ഉപാധി ദൃഷ്ടി അവിവേകം എന്ന് പറയുന്നു. ശേവജബോധി സ്വാഭാവിക, ഈ ദൃഷ്ടിയും സ്വാഭാവികമാണ്. നാമരൂപ ഉപാധി ദൃഷ്ടി എന്ന് പറയുന്നതും സ്വാഭാവികമാണ്. എന്തിന്റെ സ്വഭാവം? ഇവിടെ രണ്ടില്ലല്ലോ, വേറെന്തിന്റെ സ്വഭാവം വരാൻ? ഇവിടെ ഒന്നേ ഉള്ളൂ. എന്താണ് മുമ്പ് പറഞ്ഞ ബ്രഹ്മസ്വരൂപം? അപ്പൊ സ്വാഭാവിക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ തന്നെ സ്വരൂപമാണ്, സ്വഭാവമാണ്. തഥാ, ഇങ്ങനെ ഒരു നാമരൂപ ഉപാധിദൃഷ്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് സർവോയം വസ്തുന്തര അസ്തിത്വ വ്യവഹാര, അതുകൊണ്ട് ഈ ഉപാധി ദൃഷ്ടിയിലിരിക്കുമ്പം വസ്തുന്തരങ്ങൾ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, നിന്റെ ശരീരം, പ്രപഞ്ചം, നാമരൂപം എന്നിങ്ങനെയുള്ള അസ്തിത്വ വ്യവഹാരം, അസ്തിത്വ വ്യവഹാരം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ അസ്തിത്വ പ്രതീതി ഉണ്ടാകുന്നു, അസ്തിത്വ ശബ്ദം പ്രയോഗിക്കുന്നു, അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നു, ശരീരത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, മനസ്സിനെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, ബാഹ്യമായ പ്രപഞ്ചത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, സ്വർഗ നരകാദികളെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, ഇതാണ് ഇവിടെ പറയുന്നത് വസ്തുന്തര അസ്തിത്വ വ്യവഹാരം. ഈ ജാഗ്രത എന്ന് പറയുന്നത് ഒരു അവിവേകിയെ സംബന്ധിച്ചിടത്തോളം വസ്തുന്തര അസ്തിത്വ വ്യവഹാരമാണ്. തന്നിൽ നിന്നും അന്യമായ വസ്തുക്കളുടെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള വ്യവഹാരമാണ്. ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ്, അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് ഇതിൻ്റെ തന്നെ സ്വഭാവമാണ്. എന്തുകൊണ്ട് ഈ സ്വഭാവം നിലനിൽക്കുന്നു? വിവേകമില്ലാത്തതുകൊണ്ട്. വിവേകമില്ലാത്തതുകൊണ്ട് ഈ വ്യവഹാരം നിലനിൽക്കുന്നു, വസ്തുന്തര അസ്തിത്വ വ്യവഹാരം. വിവേകമുണ്ടെങ്കിലോ അവനെ സംബന്ധിച്ച് പരമാർത്ഥ അസ്തിത്വ വ്യവഹാരം. അവിടെ രണ്ട് വസ്തുവില്ല. വിവേകമില്ലെങ്കിലോ വസ്തുന്തരം എന്ന് വെച്ചാൽ അന്യവസ്തു, തന്നിൽ നിന്നും അന്യമായ വസ്തുക്കളുടെ അസ്തിത്വത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. തത്വദൃഷ്ടിയിലാണെങ്കിലോ തത്വദൃഷ്ടിയെ, തത്വത്തെ, തത്വബോധത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ഇതാണ് വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസം. രണ്ടിടത്തുമുണ്ട് വ്യവഹാരം. ഒരാളുടെ വ്യവഹാരം എന്താണ്? ഇത് പരമാർത്ഥത്തിലുള്ള ബ്രഹ്മസ്വരൂപം, അതിൻ്റെ തന്നെ സ്വഭാവമായിരിക്കുന്ന അവിദ്യ, അതുകൊണ്ട് നാമരൂപാത്മകമായ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നു. ഇതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് സസ്വരൂപമാണ്. ഇതൊരു വ്യവഹാരം, ഇത് തത്വദൃഷ്ടിയിലുള്ള വ്യവഹാരം. മറിച്ചാണെങ്കിൽ എന്ത് പറയുന്നു? ദാ ഇതെന്റെ ശരീരമാണ്, ഇതെന്നിൽ നിന്ന് ഭിന്നമാണ്, നീ എന്നിൽ നിന്ന് ഭിന്നമാണ്, ഇവിടെ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഭേദമാണ്, ഈ ഭേദത്തെ നിരാകരിക്കുന്നതിനുള്ള ബോധമില്ല, അതുകൊണ്ട് ഇതാണ് സത്യം, ഈ സത്യത്തെ ആശ്രയിച്ചാണ് ഞാൻ എന്റെ വ്യവഹാരങ്ങൾ എന്നിങ്ങനെ അന്യ അസ്തിത്വത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ഇതാണ് അദ്വൈത ബോധവും ദ്വൈത ബോധവും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈത ബോധമുള്ളവനും വ്യവഹാരമുണ്ട്, നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ ആശ്രയിച്ച് വ്യവഹാരമുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു? ആ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിലും തൻ്റെ അസ്തിത്വത്തെ ബോധിച്ചിട്ടാണ് വ്യവഹരിക്കുന്നത്. ആ വിവേകത്തെ സ്വായത്തമാക്കിയിട്ടാണ് അവൻ വ്യവഹരിക്കുന്നത്. അജ്ഞൻ അങ്ങനെയല്ല. വസ്തുന്തര അസ്തിത്വ വ്യവഹാരം അന്യവസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് വ്യവഹരിക്കുന്നത്.